വാക്യകാരം വരദർശി ഭാഷ്യകാരം പതഞ്ജലി പാണിനി സൂത്രകാരം ഗണപൂർവം. അസ്മനോ വികാരേ ടിലോകോ വക്തവ്യഃ. അസ്മനോ വികാരാ ആസ്മഃ ഭാസ്മനഃ മാർത്തികഃ. ഇവിടെ തസ്യ വികാര അവിടെ മുതൽ തുടങ്ങുന്നതുകൊണ്ടാണ് ഇതിനെ വികാരാർത്ഥം എന്ന് പറയുന്നത്. ഇതുവരെ കൊണ്ട് ശേഷാധികാരം സമാപിച്ചു. അതുകൊണ്ട് ഇവിടെ പ്രത്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ സാമാന്യ പ്രത്യയങ്ങളും ഇവിടെ വിധിക്കുന്ന പ്രത്യയങ്ങളും ഉപയോഗിക്കാവും എന്ന് പറഞ്ഞാൽ രാഷ്ട്രസ്യ വികാര രാഷ്ട്രീയം അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ശൈക്ഷികമല്ല അവിടെ. രാഷ്ട്രപാര പരാഘ എന്ന് പറയുന്ന സൂത്രപ്രകാരം അവിടെ ശൈക്ഷികാർത്ഥത്തിലാണ്, അതിലെ അത് പ്രയോഗിക്കാവും. അത് അവസാനിച്ചതുകൊണ്ട് ഇനി വികാരാർത്ഥത്തിൽ അത് പ്രയോഗിക്കാൻ പാടില്ല. പിന്നെ വികാരാർത്ഥത്തിൽ ഏത് പ്രകൃതിയിൽ നിന്നും തസ്യ വികാരപ്രകാരം ഷഷ്ടിയന്തത്തിൽ നിന്നും ഔസർഗീയപ്രത്യം വരാം. പക്ഷെ ശിഷ്ടപ്രയോഗം അനുസരിച്ച് അങ്ങനെ വരാൻ പാടുള്ളു. അസ്മനോ വികാര എന്ന് വിഗ്രഹിക്കുന്നു. അസ്മൻ നകാരാന്ത ശബ്ദമാണ്. എന്താണ് അർത്ഥം? അസ്മൻ എന്താണ് അർത്ഥം? പാറ, കല്ല്, കല്ല്. അസ്മനോ വികാര, അസ്മൻ ശബ്ദത്തിൽ നിന്ന് വികാരാർത്ഥത്തിൽ എന്ത് വരുന്നു? അണ് പ്രത്യം വരുന്നു. പ്രാഗ്ദിവ്യത അണ് ഔസർഗികമായി അണ് വരാം. അസ്മൻ എന്ന് അണ് വന്നു കഴിഞ്ഞാൽ നിത്തായുണ്ടെന്ന് വരുന്നു. ആദിവൃത്തി ബസഞ്ഞുള്ളതുകൊണ്ട് പ്രാപ്തമാകുന്നു. നസ്തദ്വയെ പ്രാപ്തമാകുമ്പോൾ അതിനെ നിഷേധിക്കുന്ന ഏത്? അന്ന്. അന്ന പ്രകൃതി അസ്യാ പ്രകൃതിഭാവം വരേണ്ടതാണ്. പക്ഷെ ഇവിടെ ലോകം വരണം. അതിനു വേണ്ടിയിട്ടാണ് വാളത്തെയും പറയുന്നത്. അസ്മനോ വികാരേ ടിലോപോ വക്തവ്യ. അസ്മൻ ശബ്ദത്തിൽ നിന്ന് വികാരാർത്ഥത്തിൽ പ്രത്യേകം വന്നു കഴിഞ്ഞാൽ ടിലോപം വരണം. അതുകൊണ്ടിവിടെ എന്തുവരുന്നു? ഈ വാർത്തയം അനുസരിച്ച് ടിലോപം വരും. ആസ്മൻ ടിലോപിച്ചു കഴിഞ്ഞാൽ ആസ്മ ആസ്മ. ശില്പം പറയാമോ? കല്ലിന്റെ വികാരം പറയുമ്പോൾ ശില്പം പറയാമോ? ശില്പം കല്ലിന്റെ ഭസ്മം. കല്ലുകൊണ്ടെന്ത്? ഉപാദാനത്തിൽ നിന്നും ഉണ്ടാകുന്ന ഏത് കാര്യവും വികാരമായിട്ടെടുക്കാം. അങ്ങനെ അല്ലാത്തടത്തും വരും. ഇനി ഉദാഹരണങ്ങൾ പൊതുവേ അതാണ്. ഭസ്മനോ വികാര, ഭസ്മൻ ശബ്ദത്തിൽ നിന്ന് എന്ത് വരുന്നു? തസ്യ വികാരാർത്ഥത്തിൽ വരും. ഇവിടെ നസ്തദ്ധിതേട്ട് ലോകം പ്രാപ്തമാകുമ്പോ ഇവിടെ അസ്മനോ വികാര ടിലോപോ വക്തവ്യ സൂത്രം വാർത്തികം പ്രവർത്തിക്കില്ല. കാരണം അത് കേവലം അസ്മൻ ശബ്ദത്തിന് വേണ്ടിയിട്ടാണ്. അസ്മൻ ശബ്ദത്തിലാണെങ്കിൽ ടിലോപം വരും. ഭസ്മൻ ശബ്ദത്തിലെ ടിലോപം അന്ന് പ്രകൃതിഭാവം വന്നു, ആദിപ്രതി വന്നു, ഭസ്മനഹ. മൃത്തികായ വികാർ, മൃദുധാതുവിൽ നിന്ന് മൃദസ്ഥികൻ പ്രകാരം സ്വാർത്ഥത്തിൽ തികൻ പ്രത്യയം വന്നിട്ടാണ് മൃത്തിക എന്ന് വരുന്നു. മൃദസ്ഥികൻ, മൃത്തിക ശബ്ദത്തിൽ നിന്നും മൃത്തികായ വികാര, വികാരാർത്ഥത്തിൽ എന്ത് വരുന്നു? അണ്ണു വരുന്നു. അണ്ണു വരുമ്പോ എന്ത് വരുന്നു? അണ്ണു വരുമ്പോ ആദിവൃത്തി നിശ്ചയിച്ച പ്രകാരം എന്ത് വരുന്നു? ആകാരം ലഭിക്കുന്നു. അണ്ണു വരുന്നു മാർത്തിക, മൃത്തി കൊണ്ടുണ്ടാക്കിയ എന്ത് സാധനമാകാം മാർത്തിക. അവയവേച്ച പ്രാണി ഓഷധി വൃക്ഷേഭ്യ, അവയവേച്ച പ്രാണി ഓഷധി വൃക്ഷേഭ്യ. ഇനി പ്രകരണത്തിന്റെ അവസാനം വരെ പോകുന്ന അധികാരസൂത്രമാണ് വിധിസൂത്രമാണ്. തുടർന്നു വരുന്ന സൂത്രങ്ങളിലും എല്ലാം വരും. അവയവേച്ച പ്രാണി ഓഷധി വൃക്ഷേഭ്യ. അവയവേച്ച എന്ന് പറഞ്ഞുകൊണ്ട് വികാരം. അവയവാർത്ഥത്തിനും വികാരാർത്ഥത്തിനും പ്രാണിവാചക ശബ്ദങ്ങൾ, ഓഷധിവാചക ശബ്ദങ്ങൾ, വൃക്ഷം വാചക ശബ്ദങ്ങൾ, അതിൽ നിന്നെല്ലാം എന്ത് വരുന്നു? പ്രത്യയങ്ങൾ വരുന്നു. ചാതി വികാരി സൂത്രത്തിൽ ചാ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് വികാരാർത്ഥത്തിലും വരുന്നു. മയൂരസ്യ അവയവോ വികാരോ വ മായൂര, മൗർവം കാണ്ഡം ഭസ്മവ, മൗർവം കാണ്ഡം പൈപ്പലം. അപ്പോ ഈ സൂത്രപ്രകാരം അവയവാർത്ഥത്തിലും വികാരാർത്ഥത്തിലും പ്രത്യയങ്ങൾ വരുന്നു. പ്രാണിവാചകത്തിന് ഉദാഹരണമാണ് മായൂര. ഓഷധി വാചക ശബ്ദത്തിന് ഉദാഹരണമാണ് ഔഷധ മൗർവം. വൃക്ഷത്തിന് ഉദാഹരണമാണ് പൈപ്പലം. രണ്ടർത്ഥവും പറയാം, വികാരമൊന്നും അവയവും. അതാണ് മയൂരസ്യ അവയവോ വികാരോവ. മായൂര, മയൂരത്തിന്റെ അവയവം അല്ലെങ്കിൽ വികാരം. മയൂര ശബ്ദത്തിൽ നിന്ന് എന്തു വന്നു? ഔത്സർഗീയമായ അണ്ണു വന്നു. വികാരം അല്ലെങ്കിൽ അവയവം. ആദിവൃത്തി അകാരം ലഭിച്ച് മായൂര. മയിലെണ്ണ ദേഹമൊക്കെ വളയുന്നതിനും ഒക്കെ പറ്റിയ സാധനമാണ് മയിലെണ്ണ അല്ലേ? അത് അവയവം വികാരം എടുക്കുക, അവയവം അല്ലെങ്കിൽ വികാരം എടുക്കുക. അല്ല ഇനി അതിന്റെ അവയവം തന്നെ ആണെങ്കിൽ മയിൽ പീലി എടുക്കാം. എന്റെ അവയവം മായൂര. അവയവാർത്ഥമോ വികാരാർത്ഥമോ ആകാം. മയിലിറച്ചി, അത് എന്തോ ഈ മായൂരം അതിന് വെട്ടി നുറുക്കി കറി വെച്ചു കഴിഞ്ഞാൽ എന്തായി? മായൂരമായി. അത് പ്രാണിവാചക ശബ്ദം, ഓഷധിവാചക ശബ്ദം. മൗർവം കാണ്ഡം ഭസ്മവ, മുർവ എന്ന് പറയുന്ന ഒരു ചെടിയാണ് ആയുർവേദത്തിൽ പ്രസിദ്ധമാണ്. മുർവ മലയാളത്തിൽ അതിന് പെരുങ്കുരുമ്പ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? മൂർവായ വികാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ കാണ്ഡം അല്ലെങ്കിൽ അതിൻ്റെ ഭസ്മം എല്ലാം ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നതാണ്. മൂർവായിൽ നിന്ന് എന്തോ ഒരു നൊണ്ണു വന്നു ആദിവൃദ്ധി ആകാരം ലോപിച്ച് മൗർവം കണ്ടം ഭസ്മവ എന്താണ് അതിൻ്റെ അവയവം അതിന് കണ്ടോന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ വികാരം ഏതിൻ്റെയും വികാരമായിട്ട് അതിൻ്റെ ഭസ്മത്തെ എടുക്കാം. പിപ്പലസ്യ അവയവം കാണ്ഡം വികാരം അല്ലെങ്കിൽ അവയവം അണ്ണു ഒന്നും ആദിവൃത്തി അകാരലോപം പൈപ്പലം പിപ്പലം എന്ന് പറഞ്ഞാൽ അറിയാന്ന് ആലാല് അരയാല് മൂന്നാലിനും പറയും പിപ്പലം പൊതുവെ ആൽ എന്നാലും അരയാലാണ് കൂടുതലും പറയുന്നത്. പിപ്പലാദി കഷായം പിന്നെ മുറുവാദിയും പ്രധാനപ്പെട്ട സാധനങ്ങളാണിതൊക്കെ. ആദിവൃത്തി അകാരം ലഭിച്ച് പൈപ്പലം ഭാഷായാം അപക്ഷാച്ഛാദനയോ ഇവിടെ ഈ മായൂര എന്ന് പറയുന്ന സ്ഥലത്ത് ശരിക്കും പ്രാണിരചിതാദിഭ്യോ അഞ്ഞെന്ന് പറയുന്ന ഒരു സൂത്രപ്രകാരം അഞ്ഞു വരേണ്ടാണ്. പക്ഷേ ലഘുസിദ്ധാന്തോദികാരന് ആ സൂത്രം കൊടുത്തിട്ടില്ല. കൊടുക്കാത്തതിന് കാരണം അഞ്ഞു അണ്ണും വന്ന രൂപത്തിന് വ്യത്യാസമൊന്നുമില്ല. എന്നാലും പ്രാണിവാചക ശബ്ദങ്ങൾക്ക് പ്രത്യേകം ഒരഞ്ഞ് വിധിച്ചതുകൊണ്ട് അതിവിടെ കൊടുക്കേണ്ടതാണ്. പക്ഷെ ആ സൂത്രം ഇവിടെ വന്നിട്ടില്ല. പ്രാണിരചിതാദിഭ്യോ അഞ്ഞ് അത് പ്രകാരം ഇവിടെ അണ്ണല്ല വരേണ്ട അഞ്ഞാണ് വന്നിരിക്കുന്നത്. വിശേഷസൂത്രമായതുകൊണ്ട് കൊടുക്കേണ്ടതാണ്, പക്ഷെ കൊടുത്തില്ല. സിദ്ധാന്തമതി പഠിക്കുന്നവർക്ക് അധികം ജോലി കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. മയഡ്വാ ഏതയോർ ഭാഷായാം അപക്ഷ്യാച്ഛാദനയോഹോ പ്രകൃതി മാത്രാത് മയട്ട് വാസ്യ വികാര അവയവയോഹോ അശ്മമയം ആശ്മനം അപക്ഷിത്യാദിക്കും മൗദ്ഗഹ സൂപഹ കാർപ്പാസം ആച്ഛാദനം. ഇവിടെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ധാരാളം വരുന്നതാണ്, ശാസ്ത്രങ്ങളിലൊക്കെ ഒരുപാട് ചർച്ച വരുന്നതാണ്, ബ്രഹ്മസൂത്രത്തിന് വന്നിട്ടുണ്ട്. മയഡ്വാ മയട്ട് പ്രത്യേകം വികല്പമായിട്ട് വരുന്നു. ഏതയോഹോ ഏതയോ എന്ന് പറഞ്ഞാൽ വികാരാർത്ഥത്തിലും അവയവാർത്ഥത്തിലും ഭാഷായാം ഭാഷയാം എപ്പോഴും പറയുന്നത് ലൗകിക ശബ്ദങ്ങളെ വൈദികത്തിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടെ പറഞ്ഞു, ഇവിടെ അപക്ഷ്യ ആച്ഛാദനയോഹോ ഇവിടെ വികാരാർത്ഥത്തിലും അവയവാർത്ഥത്തിലും ഒരു പ്രകൃതിയിൽ നിന്നും പ്രത്യേകം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭക്ഷ്യമായിരിക്കാൻ പാടില്ല, ആച്ഛാദനമായിരിക്കാൻ പാടില്ല, ഭക്ഷണ സാധനമായിരിക്കാൻ പാടില്ല, വസ്ത്രമായിരിക്കാനും പാടില്ല. പിന്നെ മറ്റൊന്നുകൂടി പറഞ്ഞു, പ്രകൃതി മാത്രാതുമായിട്ട്. പ്രകൃതി മാത്രം എന്ന് പറഞ്ഞാൽ എന്താണോ? എല്ലാ പ്രകൃതികളിൽ നിന്നും മയട്ട് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും മുമ്പ് പറഞ്ഞ സൂത്രം ഇങ്ങോട്ട് അനുവർത്തിക്കുന്നുള്ളത് കൊണ്ട് പ്രാണി ഓഷധി വിക്ഷേഭ്യ അതുകൂടെ ഇവിടെ ചേർത്ത് വന്നു. പ്രാണി ഓഷധി വൃക്ഷം, ഈ മൂന്നിൽ നിന്നും വികാരാർത്ഥത്തിലും അവയവാർത്ഥത്തിലും വരും. ഈ മൂന്നിലും പെടാത്ത ഒരു പ്രകൃതിയാണെങ്കിൽ അതിൽ നിന്ന് തസ്യ വികാര എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് വികാരാർത്ഥത്തിൽ. അപ്പൊ പ്രകൃതി മാത്രമെന്ന് പറഞ്ഞാൽ അങ്ങനെ വേർതിരിക്കണം. എന്താണോ പ്രാണി ഓഷധി വൃക്ഷം അല്ലെങ്കിൽ അതിൽ നിന്ന് വികാരാർത്ഥത്തിലേ വരും. പ്രാണി ഓഷധി വൃക്ഷമാണെങ്കിൽ വികാരാർത്ഥത്തിലും വരും, അവയവാർത്ഥത്തിലും വരും. അപ്പൊ പ്രകൃതി മാത്രമെന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അതിന് കാരണം എന്താണ്? അവയവജ പ്രാണി ഓഷധി വിക്ഷേപ്യയുടെ അനുവൃത്തി ഉള്ളതുകൊണ്ടാണ്. അവിടെ അവയവച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ടർത്ഥത്തിലും വരുന്നത് പ്രാണി ഓഷധി വിക്ഷമായിരിക്കും. പക്ഷെ തസ്യ വികാരം എന്താ പറഞ്ഞിരിക്കുന്നത്? ഏതിൽ നിന്നും വികാരാർത്ഥത്തിൽ പ്രത്യേകം വരാം. അപ്പോൾ പ്രാണി ഓഷധി വൃക്ഷങ്ങൾ ഒഴിവുള്ളതിൽ നിന്ന് വികാരാർത്ഥത്തിനും വരും. അത് ഇവിടെ തന്നെ വ്യക്തമാവും. അശ്മമയം ആശ്മനം. അപ്പൊ ഇവിടെ അശ്മ ശബ്ദത്തിൽ നിന്ന് മയട്ട് ഏതർത്ഥത്തിലായിരിക്കും വന്നിരിക്കുന്നത്? വികാരാർത്ഥത്തിലാണ്. അവിടെ ചില വ്യാഖ്യാനങ്ങളിലൊക്കെ എന്താണ് അവയവോ വികാരോ വാ എന്നെഴുതിയിരിക്കോ തെറ്റാണ്. എന്തുകൊണ്ട്? അശ്മൻ എന്ന് പറയുന്നത് പ്രാണി ഓഷധി വൃക്ഷമല്ല, കല്ലാണ്. അതുകൊണ്ട് അതിൽ നിന്ന് എന്തുവരും? വികാരാർത്ഥത്തിന് മാത്രമേ മയട്ട് വികല്പമായി വരത്തുള്ളൂ. അപ്പോ അശ്മൻ അശ്മനഹ വികാരം എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അശ്മൻ ശബ്ദത്തിൽ നിന്ന് വികാരാർത്ഥത്തിൽ മയട്ട് വന്നു കഴിഞ്ഞാൽ എന്തുവരും? പദസഞ്ജ വരുന്നു. പദസഞ്ജ വന്നിട്ട് പദസഞ്ജ വന്നാൽ എന്തുവരും? നല്ലുപിച്ച് അശ്മമയം എന്ന് വരും. ഇനി അടുത്ത് ആശ്മനം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതും ശ്രദ്ധിക്കേണ്ടതെന്താണ്? ഇതൊരു വലിയ സംഭവമാണ് ആശ്മനം. ചെറിയ സംഭവമല്ല, വലിയ സംഭവമാണ്. അശ്മകൻ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ മകന്റെ പേരാണ്. അതാരാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരും ഞെട്ടിപ്പോരുത്. പറയാതിരിക്കാനും പറ്റില്ല, എന്നാലേ എൻ്റെ അർത്ഥം ശരിയാകത്തുള്ളൂ. കൽമശാംഗ്രി എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ ഭാര്യയിൽ ഉണ്ടായ ഒരു ജാരസന്തതിയാണ് ആര്? അശ്മകൻ. അലക്കാ പോയി കഴിഞ്ഞ അശ്മൻ. അപ്പൊ നിങ്ങൾക്ക് ഉടനെ സംശയം വരും, ആരായിരിക്കും പിതാവ്? പറഞ്ഞു കേൾക്കുന്നത് അത് വസിഷ്ഠനാണെന്നാണ്. എവിടെ പറഞ്ഞിരിക്കുന്നു? മഹാഭാരതത്തിൽ. രാജാവിന്റെ ഭാര്യയിലുണ്ടായതാണ്. പോട്ടെ, അതൊന്നും പുറത്തു പറയേണ്ട കാര്യമില്ല. ഇപ്പൊ എന്തുവരുന്നു? അശ്മൻ ശബ്ദത്തിൽ നിന്ന് ഇതൊരു വ്യക്തിയുടെ പേരാണ്. നേരത്തെ വന്ന പാറയല്ല, പച്ച മനുഷ്യനാണ്. അശ്മൻ ശബ്ദത്തിൽ നിന്ന് എന്തോന്നു? വികല്പമായിട്ട് അണ്ണു വന്നു. അപ്പൊ ഇവിടെ ചിന്തിക്കേണ്ടത് ഇത് വികാരാർത്ഥത്തിലാണോ അവയവാർത്ഥത്തിലാണോ വന്നത്? ഏതെങ്കിലും ഒന്ന് തീർത്ത് പറയുന്നു. എന്താണ് അതൊക്കെ കഴിഞ്ഞു. ഇവിടെ ഇപ്പം തസ്യ വികാരാധികരാ അപത്യമെല്ലാം പോയി. ഞാനെ കുറിച്ചിട്ട് രണ്ടും വരാം. എന്തുകൊണ്ട്? ഇവിടെ അശ്മൻ എന്ന് പറയുന്ന ഒരാളുടെ പേരാണ്, പ്രാണിയാണ്. പ്രാണിവാചകം വാങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞല്ലോ പ്രാണി രജതാദിഭ്യോ അഞ്ഞു വരെ. മനുഷ്യനും പ്രാണിയാണ്, പ്രാണനുള്ളതെല്ലാം പ്രാണിയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അശ്മൻ അണ്ണു വന്നു. അശ്മൻ ശബ്ദത്തിന് സ്വാർത്ഥത്തിൽ കപ്രത്യമെന്ന് അശ്മകൻ അല്ലെങ്കിൽ അശ്മൻ. അശ്മൻ ശബ്ദത്തിൽ നിന്ന് അണ്ണു വന്നു കഴിഞ്ഞാൽ ആദ്യവൃത്തി വന്ന് ആശ്മനോ എന്ന് വരും. അപ്പൊ ഇവിടെ അടുത്തൊരു പ്രശ്നം വരും. ഇവിടെ വികാരാർത്ഥത്തിൽ വരുമ്പോ വികാരാർത്ഥത്തിലും വരാമല്ലോ. ഇത് പ്രാണിവാചകമായോണ്ട് വികാരാർത്ഥത്തിലും വരാം, അവയവാർത്ഥത്തിലും വരാം. അപ്പോൾ അശ്മനോ വികാര ടിലോവോ വക്തവ്യ. വികാരാർത്ഥത്തിൽ വരുമ്പോ ടിലോവം പറഞ്ഞു. എന്തുകൊണ്ട് വന്നില്ല? വികാരാർത്ഥത്തിൽ വന്നപ്പോ എന്തുകൊണ്ട് ടിലോവം വന്നില്ല? അശ്മനോ വികാര ടിലോവോ വക്തവ്യ. എന്താ സമാധാനം? വികാരാർത്ഥത്തിലും വന്നു അവയവർത്ഥത്തിലും വരാം. വികാരാർത്ഥത്തിൽ വരുമ്പോൾ രൂപം മാറുമോ എന്നുള്ളതാണ് പ്രശ്നം. മാറത്തില്ല. എന്തുകൊണ്ട്? അശ്മനോ വികാര ടിലോപവക്തവ്യം എന്ന് പറയുന്നത് പ്രസിദ്ധമായ അശ്മൻ ശബ്ദം കല്ലെന്നുള്ള അർത്ഥത്തിലുള്ള അശ്മൻ ശബ്ദമാണ്. സാക്ഷാത് നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രസിദ്ധമായ അർത്ഥത്തിലാണ്. ഇവിടെ ഈ അശ്മനോ എന്ന് വന്നിരിക്കുന്നത് പ്രസിദ്ധമല്ല, ഒരാളുടെ പേരാണ്. ഇതൊരാളുടെ പേരായതുകൊണ്ട് വാർത്തകത്തിൽ ഇതിനെ ഗ്രഹിക്കാൻ പാടില്ല. അതുകൊണ്ട് ഏ സൂത്രം വരും ഇവിടെ? അന്നുകൊണ്ടെന്ന് വരും പ്രകൃതി ഭാവം വന്ന് ആശ്മനം എന്ന് വരും. അങ്ങനെ വരും. വ്യക്തിയുടെ പേരാണെങ്കിൽ പുല്ലിംഗത്തിൽ പറയണ്ടത് അങ്ങനെ. വ്യക്തിയുടെ പേരല്ല, വികാരമല്ലെങ്കിൽ അവയും. അശ്മന്റെ വികാരം, അശ്മന് അന്ത്യേഷ്ടി കർമ്മം കഴിഞ്ഞ് കിട്ടിയ ഭസ്മം, അതാണെന്ത്? അശ്മനം. അല്ലെങ്കിൽ അവയവം ചക്ഷു ആശ്മനം, ഒരവയവമാണ്. ശിര ആശ്മനം. അപ്പൊ അശ്മമയോ എന്ന് പറയുന്ന അർത്ഥത്തിലായിരിക്കും. അതുകൂടെ അറിയണം, അശ്മമയ അതർത്ഥത്തിലായിരിക്കും. പ്രകൃതി മാത്രമായി രണ്ടിനും വരാം. പ്രകൃതിമയം അല്ല, പ്രകൃതി മാത്രത്തിൽ നിന്നാണല്ലോ. പ്രകൃതി മാത്രമയത്തല്ലേ പറഞ്ഞത്? പ്രാണി ശബ്ദമായതുകൊണ്ട് അശ്മമയോ എന്ന് പറയുന്ന അതർത്ഥത്തിലായിരിക്കും. എന്തുകൊണ്ട് വികാരാർത്ഥത്തിൽ? അത് പ്രാണിയല്ല, പ്രസിദ്ധമായ അശ്മൻ ശബ്ദം കല്ലിന്റെ അർത്ഥത്തിൽ. അശ്മൻ എന്ന് പറയുന്നത് പ്രാണിയല്ല, പാറയാണ്. അപ്പോ പ്രാണി ഔഷധി വൃക്ഷമാണെങ്കിൽ മാത്രമേ രണ്ടർത്ഥത്തിനും വരത്തുള്ളൂ. കേവലം അശ്മൻ എന്ന് പറയുന്നത് പാറയാണെങ്കിൽ മയട്ട് വിധിച്ചാൽ ഏതർത്ഥത്തിൽ വരത്തുള്ളൂ? വികാരാർത്ഥത്തിൽ വരത്തുള്ളൂ. ഇനി ആശ്മനം എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? പ്രാണിയർത്ഥത്തിൽ വന്നത് കൊണ്ട്, പ്രാണി ആയതുകൊണ്ട് രണ്ടർത്ഥത്തിലും വരാം. പ്രാണിവാചമായതുകൊണ്ട് അല്ലേ? കാരണം വികാരം അർത്ഥത്തിൽ വരാം, മയട്ട് വരാത്ത പക്ഷമാണ്. കാരണം അവിടെ പറഞ്ഞു എന്താണ്, വാ മയട്ട് വാ എന്ന് പറഞ്ഞു. മയട്ട് വരാത്ത പക്ഷത്തിലാണ്. അപ്പൊ അണ്ണു വന്ന ഏതർത്ഥത്തിൽ വരും? വികാരാർത്ഥത്തിലും അവയവർത്ഥത്തിലും. ഇനി ആശ്മ എന്ന് വരുന്നു. ആശ്മ ഏതർത്ഥത്തിൽ വരും? എന്തിന്റെ വികാരം? ആശ്മ കല്ലിന്റെ. കല്ലിന്റെ വികാരാർത്ഥത്തിൽ വരണമെങ്കിൽ ആശ്മ എന്ന് പറയും. ഇനി കല്ലിന്റെ അവയവർത്ഥത്തിലാണെങ്കിലോ കല്ലിന്റെ അവയവാർത്ഥമാണെങ്കിൽ അവയവമാകണമെങ്കിൽ അത് കല്ലില്ല, കല്ലില്ല അവയവാർത്ഥമില്ലല്ലോ. ഇരിച്ചല്ലോ അവയവാർത്ഥത്തിൽ വരികയാണെങ്കിൽ പ്രാണി, ഔഷധി, വൃക്ഷം, ഈ മൂന്നിനെ ഓർത്തുള്ളൂ. കല്ലിന് അവയവാർത്ഥത്തിൽ വരില്ല. കല്ലിന്ന് അവയാർത്ഥത്തിൽ വരത്തില്ല. അതുകൊണ്ട് വിഗ്രഹിക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കും. അതുകൊണ്ടാണ് ആദ്യം തന്നെ എങ്ങനെ വിഗ്രഹിച്ചുള്ളൂ, അശ്മനോ വികാര ആശ്മ എന്ന്. അവിടെ അവയാർത്ഥം പറഞ്ഞില്ല. അത് കഴിഞ്ഞ് അവയജ പ്രാണി ഔഷധി വിക്ഷേഭ്യ പറഞ്ഞതിന് ശേഷം അവിടെയും ആശ്മ ശബ്ദം ഉദാഹരണമായി കൊടുത്തില്ല. പിന്നെ ഇവിടെ ആശ്മനം വന്നു. ആശ്മനം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അശ്മൻ ശബ്ദം എന്ന് പറയുന്നത് ഒരാളുടെ പേരായിട്ടെടുത്തു. അപ്പോ അത് പ്രാണിയായി. പ്രാണിയിൽ നിന്നും മയട്ട് വരാത്ത പക്ഷത്തിൽ എന്ത് ചെയ്തു? സാമാന്യമായ അൺപ്രത്യം വന്നു, ആശ്മനം വന്നു. എന്നാൽ ടീലോപിക്കേണ്ടതാണ് അശ്മനോ വികാരേ. വികാരമായാലും ഇവിടെ ടീലോപിക്കുന്നില്ല. അശ്മൻ ശബ്ദം പ്രസിദ്ധാർത്ഥകമായ അശ്മി ശബ്ദത്തിനെ വാർത്തകത്തിൽ ഗ്രഹിക്കുന്നു. ഇത്രയും വേർതിരിച്ചറിഞ്ഞിരിക്കണം. അപ്പൊ അശ്മമയം എങ്ങനെ വിഗ്രഹിക്കും? എന്തുകൊണ്ട് അവിടെ പ്രസിദ്ധാർത്ഥം മാത്രമേ എടുത്തു? അശ്മൻ എന്ന് പറയുന്ന പാറയാണെങ്കിൽ വികാരാർത്ഥം മാത്രം എടുക്കാൻ പറ്റും. പ്രാണിയാണെങ്കിൽ ശരി. അശ്മൻ ശബ്ദത്തിന് പ്രാണിവാചകമാണ്. അപ്പൊ അതിൽ നിന്ന് മയട്ട് വന്നുകൂടി മയട്ട് വരികയാണെങ്കിൽ അവിടെ അശ്മൻ ശബ്ദം പ്രാണിവാചകമാണ്. മയട്ട് വന്നു. അപ്പോ അശ്മന വികാരം ഒന്ന് വിഗ്രഹിച്ചുകൂടി? അശ്മൻ ശബ്ദം പ്രാണിവാചകം, അതിന് വികല്പമായിട്ട് മയട്ട് വന്നു. അപ്പൊ അശ്മന വികാരം ഒന്ന് വിഗ്രഹിച്ചുകൂടി? വികാരാർത്ഥം അവയവാർത്ഥത്തിലും പ്രാണിവാചക ശബ്ദത്തിൽ നിന്ന് വരാൻ മയട്ട്. അശ്മൻ പ്രാണിവാചകമാണ്. അപ്പൊ വികാരം ഒന്ന് വിഗ്രഹിച്ചൂടി? മയട്ട് വന്നൂടി. അവയവം ഒന്ന് വിഗ്രഹിച്ചാൽ മയട്ട് വരത്തില്ലേ? അശ്മമയം എന്ന് പറഞ്ഞാൽ അത് പ്രാണിയാണെങ്കിൽ വികാരാർത്ഥത്തിലും വരാം, അവയവാർത്ഥത്തിലും വരാം. പ്രാണിയാണെങ്കിൽ, കാരണം പ്രാണിവാചക ശബ്ദം. പക്ഷെ ആശ്മനോ എന്ന് പറയുന്നിടത്ത് എന്തു വരുന്നു? അവിടെ അശ്മനെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരായതുകൊണ്ട് അവിടെ ആശ്മനോ എന്ന് പറയുമ്പോ അത് വികാരം മാത്രമേ ഉള്ളൂ. ആശ്മനോ എന്ന് രണ്ടും എടുക്കാമോ? പ്രാണിവാചകമായി എടുത്തു കഴിഞ്ഞാൽ അസ്മൻ എന്ന് പറയുന്നത് പ്രാണിവാചകമായിട്ടെടുക്കുമ്പോൾ എല്ലാത്തിനെടുക്കാം, അവയവർത്ഥത്തിനെടുക്കാം, വികാരാർത്ഥത്തിൽ അവയവർത്ഥത്തിൽ അല്ലെങ്കിൽ വികാരാർത്ഥത്തിലെടുക്കുമ്പോൾ മയട്ട് വരാത്ത പക്ഷം ആണ് വരും. മയട്ട് വരാത്ത പക്ഷത്തിൽ അഞ്ഞു വരും പ്രാണിരചിത അതിഭ്യോ. അപ്പോൾ രണ്ടർത്ഥത്തിനും വരാം, അവയവാർത്ഥത്തിനും വരാം, വികാരം. ഇവിടെ പ്രശ്നമാകുന്നത് കല്ലെന്നുള്ള അർത്ഥത്തിൽ എടുക്കുമ്പോഴാണ്. അസ്മൻ ശബ്ദത്തിൽ നിന്ന് കല്ലെന്നുള്ള അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ അസ്മമയോ എന്ന് പറയുന്ന വികാരാർത്ഥത്തിലുള്ള ഒരു രൂപം വരുന്നു അസ്മമയം. അവിടെ വികാരമൊന്ന് മാത്രമേ വിഗ്രഹിക്കാവൂ, അവയൊന്നും വിഗ്രഹിക്കാൻ പാടില്ല. അതുകൊണ്ട് അസ്മമയോ എന്ന് പറയുന്നിടത്ത് അസ്മനഹ വികാര അസ്മമയം എന്നേ വിഗ്രഹിക്കാവും. അതാണ് ചോദിക്കുന്നത്. അവിടെ അസ്മന വികാരോവ അവയോവ അസ്മമയോ എന്ന് പറഞ്ഞാൽ തെറ്റ്. കാരണം പ്രാണി ഓഷധി പക്ഷം മൂന്നുമല്ല, അത് മൂന്നിൻ്റെ ഏതെങ്കിലും ഒന്നാണെങ്കിൽ മാത്രമേ രണ്ടർത്ഥത്തിലും വരത്തുള്ളൂ. മൂന്നും അല്ലെങ്കിൽ വികാരാർത്ഥത്തിലേ വരത്തുള്ളൂ. ആ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കും. ഇതൊക്കെ വ്യാഖ്യാനങ്ങളിൽ പറയുന്നതാണ്. അഞ്ചാണോ അസ്മന്റെ വികാരം അല്ലെങ്കിൽ അവയോ പ്രത്യം? അത് ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഔത്സർഗീയ അണ്ണാണ്. പക്ഷെ പ്രാണി രചിതാദിഭ്യോ അഞ്ഞെന്നൊരു സൂത്രം അനുസരിച്ചാണെങ്കിൽ അഞ്ഞു വരണം. അത് പക്ഷേ ലോക സിദ്ധാന്തം കൊടുത്തിട്ടുണ്ട്. പ്രാണിവാചക ശബ്ദങ്ങളിൽ നിന്നെല്ലാം അഞ്ഞു വരണം. അങ്ങനെ പ്രാണിവാചക ശബ്ദങ്ങളിൽ നിന്നെല്ലാം അണ്ണിനെ ബാധിച്ചുകൊണ്ട് എന്ത് വരും? അഞ്ഞ്. ആ സൂത്രം ഇവിടെ കൊടുത്തിട്ടില്ല. അതാണ് പ്രവർത്തിച്ചതെങ്കിൽ രൂപത്തിന് വ്യത്യാസമില്ലാത്തതുകൊണ്ട് കൊടുത്തില്ല. എങ്ങനെ അശ്മന ശബ്ദം വ്യക്തിയാകുമ്പോഴേ അതിൽ നിന്ന് മയട്ട് വരുമ്പോ നലോപം വരില്ലല്ലോ, അപ്പൊ എന്ത് രൂപം വരും? അശ്മൻ ശബ്ദത്തിൽ നിന്ന് മയട്ട് വന്നു കഴിഞ്ഞാൽ അശ്മനമയം എന്ന് വരുമെന്നോ? അങ്ങനെ മയട്ട് വന്നു കഴിഞ്ഞാൽ പദസഞ്ജ വരും, നഗാരലോപി. അർത്ഥവുമായിട്ട് ബന്ധമില്ല. മയട്ട് വന്നു കഴിഞ്ഞാൽ പദസഞ്ജ, നഗാരലോപി. അപക്ഷ ഇത്യാദിക്കും മൗദ്ഗഹ സൂപഹ. മുദ്ഗം മൂങ്ക് ഡാൽ എന്താണ്? മൂങ്ക് മൂങ്ക് മുദ്ഗസ്യ അവയവ വികാരോവ മുദ്ഗം എന്ന് പറയുന്നത് ഔഷധിയാണ്. പക്ഷെ ഇവിടെ ഭക്ഷ്യമായതുകൊണ്ട് അതിൻ്റെ വികാരം അല്ലെങ്കിൽ അവയവം ഒന്ന് മയട്ട് വരത്തില്ല. ഇവിടെയും ശരിക്കും വരുന്നത് ഇവിടെ ഇപ്പോൾ സിദ്ധാന്തപതി അനുസരിച്ച് അണ്ണാണ് വരേണ്ടത്. പക്ഷെ വേറെ സൂത്രം കൊണ്ട് ബില്ലുവാദിഭ്യമാണ് ബൈല്ലോ അത് വരേണ്ടാണ്. പക്ഷെ സൂത്രം ഇവിടെ കൊടുത്തിട്ടില്ല. ഇവിടെ നമ്മളിപ്പോൾ അണ്ണെടുത്താൽ മതി. മോക്കഹ സൂപസ്യ അവയവോ വികാരോവ മോദ്ഗഹ സൂപഹ. സൂപസ്യ അല്ല, മോദ്ഗഹ എന്താണെന്ന് പറയണം. എന്താണ്? അതുകൊണ്ടുണ്ടാക്കിയ സൂപ്പ്. മൗദ്ഗ സൂപ്പ് എന്ന് പറയുന്നു. കറി ഭക്ഷ്യമാണത്, ഭക്ഷ്യമാണെന്ന് കാണിക്കാൻ സൂപ്പഹ എന്ന് കൊടുക്കും. ഭക്ഷ്യമാണെങ്കിൽ മയട്ട് വരവില്ല, അതാണ് ഇവിടെ പറയുന്നത്. മുദ്ഗമയോ എന്നൊരു വരത്തില്ല. കർപ്പാസ്യ അമയവികാരോ വ കർപ്പാസം വസ്ത്രം, കർപ്പാസം പരുത്തി, കർപ്പാസം വസ്ത്രം. കുപ്പായം, അത് ആരോ നമ്മളെ ഏതോ കവികൾ ഉണ്ടാക്കിയാണ്, കർപ്പാസം കൊണ്ടുള്ള കുർപ്പാസം മേനിയിൽ. ശരി, കുർത്ത എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഉണ്ടാക്കിയാണ്. കർപ്പാസത്തിൽ നിന്ന് അങ്ങനെ കുർപ്പാസം വന്നു എന്നുള്ള ഒരു പ്രശ്നമാണ്. കാരണം ഊ വരാൻ വഴിയൊന്നുമില്ല, എന്നാലും അങ്ങനെ അതൊക്കെ പദങ്ങൾ ഉണ്ടാകും. കാർപ്പാസം ആച്ഛാദനമായതുകൊണ്ടിവിടെ എന്താണ്, മയട്ട് വരുന്നില്ല എന്നർത്ഥം. ഇപ്പൊ ഇതില് നിത്യം വൃദ്ധശരാദിഭ്യ, വൃദ്ധസംജ്ഞ നേരത്തെ വിധിച്ചാണ്. ഏതാണ് അജാമാദിസ്തദ് വൃദ്ധം? അപ്പം വൃദ്ധസംജ്ഞയുള്ള ശബ്ദങ്ങളിൽ നിന്നും ശരാദികളിൽ നിന്നും എന്തുവരുന്നു, മയട്ട് വരുന്നു. ഇവിടെയും വരും. ഏതാണ് അവയവേജ പ്രാണ്യോഷധി ഉക്ഷേഭ്യ, അത് ഇവിടെയും വരും. ആമ്രസ്യ വികാര അവയവോ വാ മയട്ടു എന്ന് എന്ത് വന്നു, ആമ്ര മയം മയട്ടു. ശരോ എന്ന് പറയുന്നത് പുല്ല് ആണ്, ദർഭ പോലെയുള്ള പുല്ല്, ദർഭയെക്കാളും വളരെ പൊക്കത്തിൽ വളരുന്ന കാട്ടിലൊക്കെ നിൽക്കുന്ന ഒരു സൈസ് പുല്ലാണ് ശരം. ദർഭയ്ക്ക് പകരം കർമ്മങ്ങളിൽ ശരം ഉപയോഗിക്കാവുന്ന വിധിയുണ്ട്. ഇപ്പൊ ശരാണാം വികാര അവയവ ശരമയം, അത് തന്നെ ഞരങ്ങണം എന്ന് പറയും ചിലടത്ത്, ചിലടത്ത് കാക്കണമെന്ന് പറയും, കാക്കണം പുല്ലെന്നും പറയും, ഞരങ്ങണമെന്നും പറയും. വളരെ പൊക്കത്തിൽ വളരുന്ന നോക്കിയുണ്ട് കാട് പോലെ. ഇപ്പോൾ ഒരു സ്ഥലത്ത് കാണാനുണ്ട്, പഴയകാലത്ത് ധാരാളം നാട്ടുമ്പുറങ്ങളിലൊക്കെ നിൽക്കുന്ന അത് തന്നെ, അതിൻ്റെ വനം. വളരെ സമൃദ്ധിയായി വളരുന്ന ഒരു പുല്ലാണ്. അതിൻ്റെ നീളമുള്ള കമ്പുണ്ട്, ആ കമ്പിന്റെ അറ്റം ഒടിച്ചിട്ട് പണ്ട് കുട്ടികളൊക്കെ വണ്ടി കളിക്കുമായിരുന്നു. അതിൻ്റെ അറ്റം ഒടിച്ചു കഴിഞ്ഞാൽ നല്ല മധുരമാണ് അതിൻ്റെ മുണ്ട. അത് നിന്നാണ് പുൽത്തൈലം, പുൽത്തൈലം മാറ്റിയെടുക്കുന്ന അതിൻ്റെ ഒരു വെറൈറ്റി. അതിൽ പല വെറൈറ്റി ഉണ്ട്, ഒരുപാട് വെറൈറ്റി ഉണ്ട് അത്. എവിടെ വയനാട്ട്? എല്ലായിടത്തും ഉണ്ട്, കേരളത്തിലും നിറയുള്ള ഒരു സാധനം. അത് ഉപയോഗിക്കുന്ന സാധനമാണ്, അതിന് പല ഉപയോഗങ്ങളുള്ള സാധനമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉപയോഗം പുൽത്തൈലം തന്നെ. കേരളത്തിൽ വളരെ വ്യാപകമായി ഉണ്ടായിരുന്ന ഒരു സാധനമാണ്, ഇപ്പൊ കാണാനേ ഇല്ല. അതിന്റെ വംശം തന്നെ നശിച്ചു പോയിന്നു, നാട്ടുംപുറങ്ങളിലൊന്നും കാണാൻ. പാടത്തിന് എല്ലായിടത്തും ഉണ്ടായിരുന്നു, സർവ്വസാധാരണമായിരുന്നു എന്റെ കുട്ടിക്കാലത്ത്. വെള്ളം കൂടുതലാണ്, വെള്ളം വേണ്ട അതിന്, അതാണ് അതിന്റെ ഒരു ഗുണം. വെള്ളം ഇല്ലാത്തടത്തും ഉണ്ടാകും, പക്ഷെ നഷ്ടപ്പെട്ടു പോയത് ശരമയം. തൃണമയം, ശരാദിപ്പെടുന്ന ശബ്ദമാണ് തൃണശബ്ദം. തൃണമയം, മൃന്മയം, മൃന്മയം. മൃദു ശബ്ദത്തിൽ നിന്ന് വികാരാർത്ഥത്തിൽ മയട്ട് വന്നു കഴിഞ്ഞാൽ മൃദു മയാന്നിരിക്കുമ്പോ എന്ത് വരുന്നു അവിടെ? ഒരു സ്റ്റെപ്പ് കൂടെ മുമ്പോട്ട് പോയ പ്രത്യേക ഭാഷായം നിത്യം എന്ത് വരുന്നു? മൃദ് പ്രത്യയമാണ്. മയം വന്നു കഴിഞ്ഞാല് പ്രത്യേക ഭാഷ നിത്യം എന്ത് വരുന്നു? ഒരിക്കലും വരില്ല. മൃത്യുമയം പറയാൻ പാടില്ല. മൃന്മയം നക്കാരം വരും. മൃ മയം, മൃന്മയം. റിന്റെ പരത്തിൽ നായിരിക്കുന്നുണ്ട്. രഷാഭ്യാം റവണ്ണാം നസ്യൻ നത്തും വാച്ചും പ്രകാരം നകാരം വരുമെന്ന് നമുക്ക് സംശയം ഉണ്ടാകും, പക്ഷെ വരാൻ പാടില്ല. എന്തുകൊണ്ട്? പൂർവോത്രാസം, പൂർവോത്രാസം പ്രകാരം നത്തും വരാൻ പാടില്ല. അതുകൊണ്ട് എങ്ങനെ വരാവും? മൃന്മയം, പലയിടത്തും മൃന്മയം എന്ന് എഴുതിക്കാണ് നകാരം, അത് ശരിയല്ല. മൃന്മയം എന്നേ ഉള്ളൂ. മലയാളത്തിലൊക്കെ ധാരാളം എഴുതാറുണ്ട് മൃന്മയം. മൃന്മയം വ്യാപിയത് സർവം ത്രൈലോക്യം സച്ചരാചരം, അങ്ങനെ പലയിടത്തും മലയാളത്തിൽ എഴുതാറുണ്ട് മൃന്മയം. അത് തെറ്റാണ് വ്യാകരണ നിയമം അനുസരിച്ച്. പിന്നെ മലയാളത്തിൽ എഴുതി എഴുതിയത് തന്നെ, പക്ഷെ സംസ്കൃതത്തിൽ വരുമ്പം പഴയ പ്രയോഗം അനുസരിച്ച് മൃന്മയം മതി, മൃന്മയം വേണ്ട. ത്വങ്മയം, ത്വങ്മയം, വാങ്മയം, സൃങ്മയം. ഇവിടെയൊക്കെ എന്താണ്? ത്വച്ച്, സ്രജ്, എല്ലായിടത്തും ചോക്കു കുത്തും വരും, ജസ്തും വരും. പ്രത്യേക ഭാഷായം നിത്യം, നകാരം വന്നിട്ട് ത്വങ്മയം. ദ്വ്യതഃ നിത്യം മയട്ട് വക്തവ്യം, ദ്വ്യച്ചുകളിൽ നിന്നെല്ലാം മയട്ട് നിത്യമായി വരണം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. വികാരാവയവാർത്ഥങ്ങളിൽ നിത്യമായിട്ട് വന്നിട്ടാണ് ത്വങ്മയം, സാധാരണ ഉപയോഗിക്കുന്നതാണ് വാങ്മയം, ധാരാളം ഉപയോഗിക്കുന്നതാണ്. കുത്തും ജസ്തും അനുനാസികം, അവിടെയൊക്കെ പ്രത്യേക ഭാഷായം നിത്യം സാധാരണ പ്രയോഗിക്കുന്നതാണ്. അവിടെ മയഡ്വയതി ഒരു ഭാഷായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ദ്വച്ച് പ്രത്യേകം വിധിച്ചിരിക്കുന്നു. എന്താണ് നിത്യം മയട്ട് വിധിച്ചിരിക്കുന്നു, അങ്ങനെ വരുന്നു. പിന്നെ അങ്ങനെ ഏതെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ശരാദി ഗണത്തിൽ ഉൾപ്പെടുത്താം. ഉൾപ്പെടുത്തിയിട്ട് വിധിക്കാം. ഓർണമത പൂർണമിതം പൂർണാത് പൂർണം ഗച്ഛതി പൂർണസ്യ പൂർണമാദായ പൂർണം ഗച്ഛതി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.